ഉമ്മാന്റെ കാലടി പാടിലാണ് സുവർഗം ഓർത്തോളി. ഉതിമതിയാ മുത്ത് മുഹമ്മദിൻ പൂമൊഴിലുള്ളിലുറച്ചോളി. ഉമ്മാന്റെ കാലടി പാടിലാണ് സുവർഗം ഓർത്തോളി. ഉതിമതിയാ മുത്ത് മുഹമ്മദിൻ പൂമൊഴിലുള്ളിലുറച്ചോളി. അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്ന് മറക്കാമോ? അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്ന് മറക്കാമോ? ആയിരം പോറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മയായിടുമോ? ഉമ്മാന്റെ കാലടി പാടിലാണ് സുവർഗം ഓർത്തോളി. പുതിമതിയാ മുത്ത് മുഹമ്മദ് പൂമൊഴിയുള്ളിലുറച്ചോളി. താലോലം പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ? താരാട്ടാൻ ഉമ്മയെ പോലെ വേറൊരു കൂട്ടുണ്ടോ? താലോലം പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ? താരാട്ടാൻ ഉമ്മയെ പോലെ വേറൊരു കൂട്ടുണ്ടോ? ഉമ്മാന്റെ മടിത്തട്ട് ചൊറുകിയ പൂന്തട്ട്, ഉമ്മാന്റെ മടിത്തട്ട് ചൊറുകിയ പൂന്തട്ട്, സ്നേഹക്കാവാണ് ഉമ്മ സകലം തണലാണ്. സ്നേഹക്കാവാണ് ഉമ്മ സകലം തണലാണ്. ഉമ്മാന്റെ കാലടി പാടിലാണ് സുവർഗം ഓർത്തോളി. പുതിമതിയാ മുത്ത് മുഹമ്മദ് പൂമൊഴിയുള്ളിലുറച്ചോളി. അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്ന് മറക്കാമോ? അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്ന് മറക്കാമോ? ആയിരം പൊറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മയായിടുമോ? ഉമ്മാന്റെ കാലടി പാടിലാണ് സുവർഗം ഓർത്തോളി. ഉതിമതിയാ മുത്ത് മുഹമ്മദ് പൂമൊഴിയുള്ളിലുറച്ചോളി. കണ്ണുള്ളോ കൊന്നും കണ്ണിൻ കാഴ്ചകളറിയൂല, കരളിമ്പ പെറ്റുമ്മാനെ വാങ്ങാനൊക്കൂല. കണ്ണുള്ളോ കൊന്നും കണ്ണിൻ കാഴ്ചകളറിയൂല, കരളിമ്പ പെറ്റുമ്മാനെ വാങ്ങാനൊക്കൂല. ഏറെ പൊറുക്കാനും എല്ലാം സഹിക്കാനും, ഏറെ പൊറുക്കാനും എല്ലാം സഹിക്കാനും മനസ്സുറപ്പുള്ളോരെ ഉമ്മ മധുരക്കണിയാണ്. മനസ്സുറപ്പുള്ളോരെ ഉമ്മ മധുരക്കണിയാണ്. ഉമ്മാന്റെ കാലടി പാടിലാണ് സുവർഗം ഓർത്തോളി. ഉതിമതിയാ മുത്ത് മുഹമ്മദിൽ പൂമൊഴിയുള്ളിലുറച്ചോളി. ഉമ്മാന്റെ കാലടി പാടിലാണ് സുവർഗം ഓർത്തോളി. ഉതിമതിയാ മുത്ത് മുഹമ്മദ് പൂമൊഴിയുള്ളിലുറച്ചോളി.